പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളോര് വരവേൽക്കാന കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളോര് വരവേൽക്കാന ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ല പൂവിരിയുന്നേ ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ല പൂവിരിയുന്നേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി പട്ടുഞ്ഞൊറിഞ്ഞത് മൂവന്തി ചെമ്മുകിലോ മുക്കുറ്റി ചാന്തു ചാത്തും മോഹങ്ങളോ ആലവട്ടങ്ങളും ബെഞ്ചാമരങ്ങളും ആനയും അമ്പാരിയും കൊണ്ടുവായോ ആനയും അമ്പാരിയും കൊണ്ടുവായോ ഉടവാളിൻ തുമ്പത്ത് കുടമുല്ല പൂവിരിയുണ്ണീ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ ണിയെടുത്തത് പൂക്കൈത തീരത്തോ ഉൾക്കണ്ണിൽ പ്രേമം പൂക്കും ഗ്രാമത്തിലോ തോണിയെടുത്തത് പൂക്കൈത തീരത്തോ ഉൾക്കണ്ണിൽ പ്രേമം പൂക്കും ഗ്രാമത്തിലോ ചിത്തിരപ്പല്ലക്കി മുത്തണി ശൈയ്യ ആർപ്പും കുറവയുമായി കൊണ്ടുപോകും ആർപ്പും കുറവയുമായി കൊണ്ടുപോകും കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി ഉടവാളിൻ തുമ്പത്ത് കുടമുല്ല പൂവിരിയുണ്ണീ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ നാടാകെ പാടാൻ